സൂത്ര സാങ്കല ഭാഷ അധ്യായം പാദം രണ്ടാധികരണം ആറ് സൂത്ര ഇരുപത്. അന്തര്യാമ്യധികരണം അന്തര്യാമി എന്ന് പറയുന്നത് പരമേശ്വരനാണ്. ആ ജീവനല്ല, യോഗികളല്ല, ദേവതയല്ല. ഇതാണ് ഈ അധികരണത്തിൽ ചർച്ച ചെയ്തത്. അവിടെ പറയുന്നത് ഈ ഏഷത്തെ ആത്മാ അന്തര്യാമ്യമൃത, ഇതാണ് നിന്റെ സ്വരൂപം. അത്ര ഈ പ്രകൃതാത് അന്തര്യാമിനോ അന്യം ദുഷ്ടാര ശ്രോതാരം മന്ദാരം വിജ്ഞാതാരം ചാത്മാനം പ്രതിഷേധ. അന്തര്യാമിയായിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ് നിന്റെ സ്വരൂപം. നിയന്ത്രാന്തര പ്രതിഷേധാർത്ഥം ഏതത് വചനം നിയന്ത്രാന്തര അപ്രസംഗ അവശേഷ ശ്രമണാശ്ചാത്ര ഉച്ചത് അവിദ്യ പ്രത്യുപസ്ഥാപിത കാര്യകരണ ഉപാധി നിമിത്തോയം ശരീര അന്തര്യാമിനോർ ഭേദോപദേശിക്കുന്ന പാരമാർത്ഥി. ആ പരമാത്മാവ് ആണ് ആത്മാവിന്റെ സ്വരൂപം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഭേദത്തിൽ പറഞ്ഞു പരമാത്മാവ് നിന്റെ സ്വരൂപം, പരമാത്മാവ് നീ എന്നിങ്ങനെ വ്യത്യാസപ്പെടുത്തി പറഞ്ഞു. അതെന്തുകൊണ്ട് അതിന് പറയും ഏകോ ഹി പ്രത്യേകാത്മാഭവതി നദ്ദോ പ്രത്യേകാത്മാനോ സംഭവത. പ്രത്യേകാത്മാവ് ഒന്നേ ഉള്ളൂ, രണ്ടെണ്ണമില്ല. അതെല്ലാം വിശദീകരിച്ചാണ് ഏക ശിവതു ഭേദ വ്യവഹാര ഉപാധികൃത. ഒന്നിനെ തന്നെ ഉപാധി കൊണ്ട് പലതായി പറയുകയാണ്. യഥാ ഘടാകാശ മഹാകാശീതി തതശ്ച ജ്ഞാതൃജ്ഞേയാദി ഭേദശ്രുതേഹ പ്രത്യക്ഷാദീനി ച പ്രമാണാനി സംസാര അനുഭവ വിധി പ്രതിഷേധ ശാസ്ത്രം ചെയ്തി സർവം ഏത ഉപപദ്യത്തെ. ഇത് ചതുസൂത്രിയുടെ അവസാനവും ഒന്നാണ്. അവിടെയും ചർച്ച ചെയ്തതാണ്. ഇപ്പൊ ഭേദം അങ്ങനെ പറയാം, പരമാത്മാവാണ് നിന്റെ സ്വരൂപം, അങ്ങനെ പറയേണ്ടി വരും. പരമാത്മാവ് മാത്രമേ ഉള്ളൂവെങ്കിൽ പിന്നെ പരമാത്മാവ് നിന്റെ സ്വരൂപം, പിന്നെ നീ ആര്? നിന്റെ സ്വരൂപം. ഇത്തരത്തിലുള്ള ഇതിനാണ് ഭേദവ്യവഹാരം എന്ന് പറയുന്നത്. ഒന്ന് മാത്രമേ ഉള്ളൂവെങ്കിൽ പിന്നെ നിന്റെ സ്വരൂപം അതാണ്, അല്ലെങ്കിൽ അതാണ് നീയായിരിക്കുന്നത് എന്ന് പറയുന്നിടത്ത് ഒരു ഭേദത്തെ അംഗീകരിക്കുന്നുണ്ട്. ആ പരമാത്മാവ് നീയും എന്ന് രണ്ടായി കണ്ടിട്ടാണ് പിന്നെ പറയുന്നത്, എല്ലാം ഒന്ന് തന്നെ. അതിനാണ് ഭേദവ്യവഹാരം എന്ന് പറയുന്നത്. ഇവിടെ തന്നെ ഒരാൾ പറയുന്നു, ആ പരമാത്മാവിനെ ഉപാസിക്കണം, ധ്യാനിക്കണം. അല്ല പറയുന്നു, എല്ലാം ഒന്നാണ്. ഇപ്പോൾ അവിടെ തത്വം ഒന്നാണ്, അപ്പോൾ ഉപാസിക്കേണ്ടത് അറിഞ്ഞാൽ മതി. അറിയണമെന്ന് പറയുന്നിടത്തും അറിയേണ്ട ഒരുവൻ വേണം, ജ്ഞാതാവ്. അറിയേണ്ടതായ തത്വം വേണം. ഉപാസന എന്ന് പറയുന്നിടത്ത് ധ്യാതാവ് വേണം, ധ്യാനിക്കേണ്ട വിഷയം വേണം. അറിയേണ്ടടുത്ത് അറിയുന്നവൻ വേണം, അറിയേണ്ട വിഷയം വേണം. ആ രണ്ടിൻ്റെയും രൂപത്തിന് വ്യത്യാസമുണ്ട്. എങ്കിലും ഇങ്ങനെ ഒരു ഭേദം പ്രതീതമാകുന്നുണ്ട്. ജ്ഞാതൃജ്ഞേയാദി ഭേദശ്രുതി. അത് പരമാത്മാവ് തന്നെയാണ് നിന്റെ സ്വരൂപം എന്ന് പറയുന്നിടത്തും ഒരു ഭേദത്തെ ആശ്രയിക്കേണ്ടി വരും. പ്രത്യക്ഷാധീനിച്ച പ്രമാണാനി, പ്രത്യക്ഷാദി പ്രമാണങ്ങളെ സ്വീകരിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ട്? ഇതാണ് തത്വം എന്ന് പറയുന്നിടത്തും കണ്ണുകൊണ്ട് വിഷയങ്ങളെ കാണുന്നുണ്ട്, യഥാർത്ഥമായ അനുഭവം ഉണ്ടാകുന്നു, ഭ്രാന്തി ഉണ്ടാകുന്നു. അതുപോലെ ഓരോ ഇന്ദ്രിയങ്ങളിലൂടെയും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെല്ലാം ഗ്രഹിക്കുന്നു. ഇതെല്ലാം ഈ പ്രമാണ പ്രവൃത്തി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രുതി ഇങ്ങനെ ബോധിപ്പിക്കുന്നു, ഒരാൾ ബോധിക്കുന്നു. പക്ഷെ ഈ പ്രമാണ പ്രവൃത്തി ഒരു വ്യത്യാസമില്ല, അതെല്ലാം അതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? തത്വം ഏകമാണ്, അദ്വൈതമാണ് എന്നെല്ലാം ബോധിപ്പിക്കുമ്പോഴും ഭേദം അനുഭവത്തിൽ തന്നെ നിൽക്കുന്നു. അതിനാണ് പ്രമാണ പ്രവൃത്തി എന്ന് പറയുന്നത്. ഭേദം ഞാൻ ഉള്ളിടത്തെ പ്രമാണ പ്രവൃത്തി സംഭവിക്കും. കാണുന്നവനായ ഞാനും എനിക്ക് കാണാനായ ഒരു വിഷയമുണ്ടെങ്കിൽ അതിനെ പ്രമാണ പ്രവൃത്തി എന്ന് പറയാൻ പറ്റും. ഉദാഹരണ സുഷുപ്തി തന്നെ അവിടെ എന്താണ്? പ്രമാണ പ്രവൃത്തിയില്ല. അവിടെ കാണുന്ന ഞാനല്ല, എനിക്ക് കാണേണ്ട ഒരു വിഷയമില്ല. അവിടെ പറഞ്ഞാൽ ശരി, അവിടെ അദ്വൈതമാണ്, അദ്വൈതമാണ്. പക്ഷെ ഇവിടെ എങ്ങനെ പറയാൻ കഴിയും? ഈ തത്വത്തെ ഒരാൾ ബോധിച്ചാലും പ്രമാണ പ്രവൃത്തി ഇല്ലാതാക്കുന്നില്ല. എന്നുവെച്ചാൽ ഭേദജ്ഞാനം അന്ന് നിലനിൽക്കുന്നു. അത് മാത്രമല്ല, സംസാര അനുഭവം അതും നിലനിൽക്കുന്നു. ജനന മരണാദി അനുഭവം, ആ അനുഭവത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല. ശരി, ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ജനിച്ചു എന്നുള്ള ഈ അനുഭവത്തെ, അല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കേണ്ടവനാണ്, ഇന്ന് തന്നെ മരിക്കാം, ഇത്തരം അനുഭവങ്ങളെയും ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അദ്വൈതം ബോധിപ്പിക്കുന്നിടത്തും അതാണ്. അദ്വൈതത്തെ ബോധിക്കുന്ന ഒരാളിനും അതല്ല, ഈ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ആന്തരികമായി തന്നെ വികാര വിചാരങ്ങൾ, അത് അതിന്റെ സ്വഭാവം എന്തായാലും ശരി, സാത്വികമായ ഒരു അന്ധകരണമാണെങ്കിൽ അവിടെ സാത്വിക വിചാരങ്ങളായിരിക്കും. അല്ല, അതിൽ രജസോ തമസോ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വികാരങ്ങളും വിചാരങ്ങളും വരും. ഈ സംസാര അനുഭവത്തെ നിഷേധിക്കാൻ പറ്റില്ല. പിന്നെ വിധി പ്രതിഷേധ ശാസ്ത്രം തന്നെ. സമൂഹത്തിൽ ഒരു നീതിയുണ്ട്, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല. ഇത് കാലദേശങ്ങൾക്കനുസരിച്ച് അത് മാറി വരും. മാറി വന്നാലും ഒരു സാമൂഹിക വ്യവസ്ഥയ്ക്ക് ജീവൻ പരിപാലിക്കേണ്ടതായ നിയമങ്ങൾ, അതാണ് വിധി പ്രതിഷേധ ശാസ്ത്രം. ബ്രാഹ്മണനെ ഹന്തവ്യ, ബ്രാഹ്മണനെ കൊല്ലരുത്, സുരാമെന്ന പിപേത് മദ്യം കഴിക്കരുത്, മാഹിംസ്യ സർവഭൂതാനി, പ്രാണികളെ ഒന്ന് കൊല്ലരുത്. വേദത്തിൽ തന്നെയുള്ള നിഷേധങ്ങളാണ്. കാലം മാറുന്നതിനനുസരിച്ച് ഇതിനെല്ലാം വ്യത്യാസം വരും. അതുപോലെ അവിടെ പറയുന്നു അഗ്നിഹോത്രം ജുഹുയാത്, അഗ്നിഹോത്രം സൃഷ്ടിക്കുന്നു. വിധി യാവജ്ജീവ ശ്രുതി, മരണം വരെ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഇതും ഒരു ഭാഗത്ത്, ഇതുകൊണ്ട് വൈദിക മര്യാദ അനുസരിച്ച് പറഞ്ഞാൽ അന്നത്തെ വിധി പ്രതിഷേധമൊക്കെ അങ്ങനെയാണ്. ഇന്നത്തെ വിധി പ്രതിഷേധങ്ങളെല്ലാം മാറി ഇതുമെല്ലാം നീക്കുന്നുണ്ട്. അതേസമയം ഇവിടെ പറയുന്നു പാരമാർത്ഥികമായ തത്വം ഇതാണ് എന്ന് പറയുന്നുണ്ട്. പറയുന്നത് സർവം ഏത് ഉപദ്ധ്യത, ഇതെല്ലാം ഒരുമിച്ച് തന്നെ പോകും. ഇതെല്ലാം ഇങ്ങനെ നിൽക്കുന്നു എന്നാണ്. അതിനാണ് പറഞ്ഞ ഏക സേവത്വ ഭേദ വ്യവഹാരം, ഉപാധിപ്രത ഘടാകാശ മഹാകാശ, ഒന്നിൽ തന്നെ ഭേദ വ്യവഹാരം വരുന്നു. അതുകൊണ്ട് ഏകം സത്യമാണ്, പരമാർത്ഥമാണെങ്കിൽ ആണെങ്കിലും ഉപാധികൃതമായിട്ടുള്ള ഈ ഭേദ വ്യവഹാരം, അതും ഉപപദ്ധതി എന്ന് പറഞ്ഞാൽ അത് യുക്തം തന്നെ. പിന്നെ ശാസ്ത്രത്തിൽ ഈ പരമാർത്ഥത്തെ ഉപദേശിച്ചിട്ടെന്താ പ്രയോജനം? ഒരു ഭാഗത്ത് പ്രമാണ പ്രമേയ വ്യവഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, എന്നാൽ അതേ പ്രമാണത്തിലൂടെ തന്നെ ബോധിപ്പിക്കുന്നു എന്നത് സത്യമാണ്. ഇത് രണ്ടും ഇങ്ങനെ പൊരുത്തപ്പെടും. തഥാജശ്രുതി, ശ്രുതി പറയുന്നു എത്ര ഹി ദ്വൈതം ഇവ ഭവതി തത് ഇതരം പശ്യതി. അവിദ്യാവിഷയെ സർവം വ്യവഹാരം ദർശയതി. അവിദ്യാകാര്യമായി എല്ലാ വ്യവഹാരങ്ങളെയും ശ്രുതി തന്നെ ബോധിപ്പിക്കുന്നു. എങ്ങനെ എത്ര ഹി ദ്വൈതം ഇവ ഭവതി. ഈ ദ്വൈതം പരമാർത്ഥമല്ല, എന്നാലും ദ്വൈതം പരമാർത്ഥം പോലെ അനുഭവപ്പെടുന്നു. ദ്വൈതം ഇവ അങ്ങനെ അനുഭവപ്പെടുമ്പോൾ ഇതരം പശ്യതി, ഞാൻ നീ എന്നുള്ള ഭേദം വരുന്നു. ഞാൻ ജ്ഞാതാവ്, ജ്ഞേയമായ വിഷയം എന്നുള്ള ഭേദം വരുന്നു. ഞാൻ ധ്യാതാവ്, എനിക്ക് ധ്യേയമായ വിഷയം എന്നുള്ള ഭേദം വരുന്നു. കർമ്മം, കർത്തൃത്വം, ഫലം ഇതെല്ലാം വരുന്നു. ഈ ഭേദത്തെ ദ്വൈതം ഇവ സത്യമായി കണ്ടുകൊണ്ട്, അതിനെ പരമാർത്ഥമായി അനുഭവിച്ചുകൊണ്ട് അവിദ്യാകാര്യമായി സർവവ്യവഹാരങ്ങളും നടക്കുന്നു. എത്രത്തോ അസ്യ സർവം ആത്മീവ ഭൂത്. ഇതവിടെ ശ്രുതി പറയുന്നത് സുഷുപ്തിയെ ദൃഷ്ടാന്തമായിട്ടെടുത്തിട്ടാണ്. ഏതൊരവസ്ഥയിലാണോ സർവവും കേവലം ആത്മാവായി തീർന്നത്, പറയുന്ന സുഷുതിയെ കുറിച്ചാണ്. പക്ഷെ സുഷുതിയോട് ഒരു ദൃഷ്ടാന്തമായിട്ടെടുത്ത് പറയുക, ദൃഷ്ടാന്തമായിട്ടെടുക്കുമ്പോൾ എങ്ങനെയാണോ സുഷുതിയിൽ ഏകം മാത്രമായിരിക്കുന്നത്, അവിടെ കേനകം പശ്യത്, അവിടെ പറയുന്ന സർവവ്യവഹാര അഭാവം അവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന് ഉപദേശിക്കുമ്പോൾ ഒരാൾക്ക് എന്താ ഉറങ്ങാൻ കഴിയും? ഉറങ്ങിയിട്ട് സർവവ്യവഹാരങ്ങളെ നിഷേധിക്കാൻ കഴിയും? അത് സാധ്യമല്ല. അപ്പൊ സുഷുതി ഒരു ദൃഷ്ടാന്തം മാത്രം. ഇവിടെ പറയുന്നത് എന്താണ്? വിദ്യാവിഷയെ, വിദ്യാകാര്യമായി ജ്ഞാനത്തിൽ സുഷുതിയെ ദൃഷ്ടാന്തമായി കാണിക്കുന്നത് അവിടെ ബോധത്തിന് വേണ്ടിയിട്ടാണ്. ശ്രോതാവിന് ആ ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. സുഷുതിയിൽ എങ്ങനെയാണോ സംഭവിച്ചത്, ഏകവും അദ്വൈതവുമായ ആത്മാവ് മാത്രം എങ്ങനെ ശേഷിച്ചു, അതുപോലെ വിദ്യാവിഷയത്തിൽ ഏതൊരുവനാണോ ഈ പരമാർത്ഥമായ ബോധം ഉണ്ടാകുന്നത്, എവിടെ? ജാഗ്രത. സുഷുതിയല്ല, സർവം വ്യവഹാരം വാരേതി. അവിടെ എന്നാണ് സർവ വ്യവഹാരത്തെയും, എന്നുവെച്ചാൽ ദ്വൈത വ്യവഹാരത്തെ അവിടെ നിഷേധിക്കുന്നു. ഇതാണ് ചതുസൂത്രയിലും അവസാനം പറഞ്ഞത്. ദ്വൈത വ്യവഹാരം എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ പ്രത്യക്ഷാദി പ്രമാണ വ്യവഹാരങ്ങൾ, സംസാരാനുഭവം, വിധി പ്രതിഷേധ ശാസ്ത്രം, ഇതാണ് വ്യവഹാരം എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാം കൂടെ ചേർത്ത് അത് ആ തത്വബോധത്തിൽ അവിടെ വ്യവഹാരത്തെ നിഷേധിക്കുന്നു എന്ന് ശ്രുതി സുഷുതി ദൃഷ്ടാന്തത്തെ എടുത്ത് കാണിച്ചിട്ട്. അവിടെ എങ്ങനെ ആണോ ഏകത്വം മാത്രമായിരിക്കുന്നത്, അതുപോലെ ആരാണോ ഈ ജാഗ്രതത്തിൽ ആ ഏകത്വത്തെ ബോധിക്കുന്നത്, അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അനുഭവമാണ് ദ്വൈതം ഇവ ഭവതി. ഭേദവ്യവഹാരം ഉള്ളതുപോലെ എന്ന് വെച്ചാൽ പരമാർത്ഥമല്ല, വ്യവഹാരാഭാവം അതാണ്. വ്യവഹാരത്തിലുള്ള സത്യത്വത്തെ ബാധിക്കുന്നു, അതാണ് വ്യവഹാരാഭാവം എന്ന് പറയുന്നത്. ഭാഷകാരൻ പല സ്ഥലത്തും വിശദമാക്കിയിട്ടുണ്ട്. ഔപാധികം എന്ന് പറയുന്നത് എന്താണ്? ഭേദം സത്യമാവുന്നില്ല. ഭേദ സത്യം കിം സ്യാത്. ഇപ്പൊ ഭേദവ്യവഹാരത്തെ ഇവിടെ പറയുന്നു കൽപ്പിത ഭേദാംഗീകാര ഭേദാപേക്ഷം സർവം യുജ്യതേ. അതാണ് ദ്വൈതം ഇവ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പം വ്യവഹാരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധത്തിൽ സുഷുപ്തി പോലെ ആകുന്നുണ്ട്. വ്യവഹാരം ഇല്ലാതാക്കുന്നു, ബഹുകരിക്കാതിരിക്കുക എന്നുള്ളതല്ല. ഇവിടെ പറയുന്നത് എന്താണ്? കൽപ്പിത ഭേദാംഗിക കൽപ്പിതമായി ഭേദത്തെ കൽപ്പിതമായി സ്വീകരിക്കുന്നു. കൽപ്പിതം എന്ന് പറഞ്ഞാൽ അത് പരമാർത്ഥമല്ല. അപ്പോൾ പരമാർത്ഥം അല്ലാതെ ഭേദത്തെ സ്വീകരിക്കുന്നിടത്താണ് പിന്നീട് വിധി പ്രതിഷേധ ശാസ്ത്രങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. അങ്ങനെ കൽപ്പിത ഭേദത്തെ സ്വീകരിച്ചാലോ കൽപ്പിത ഭേദാംഗീകാര ഭേദാപേക്ഷം സർവം. അപ്പോൾ ഭേദത്തെ അപേക്ഷിച്ച് ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടോ അത് എന്നും വിരോധം വരുന്നില്ല. ഭേദത്തെ അപേക്ഷിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ ഗുരു ശിഷ്യന് ഉപദേശിക്കുന്നത്? എത്ര അസ്യ സർവം ആത്മീയ ഏതൊരു അസ്യ ഏതൊരുവനാണോ ഇങ്ങനെ ബോധമുണ്ടായത് അവന് സർവവും ആത്മാവായി തീർന്നു. അപ്പൊ പിന്നെ ശിഷ്യനില്ലല്ലോ, എല്ലാം ആത്മാവായി കഴിഞ്ഞാൽ പിന്നെ അജ്ഞാനിയായ ഒരു ശിഷ്യനില്ല, ജ്ഞാനിയായ ഒരു ഗുരുവില്ല. കേനകം പശ്യ, അത് സത്യമാണ്, പക്ഷെ അതെവിടെ യോജിക്കത്തുള്ളൂ? സുഷുപ്തിക്ക്. അവിടെ ഗുരു ശിഷ്യനുമില്ല. ജാഗ്രത്തിൽ വരുമ്പോഴോ അവിടെയാണ് പറയുന്നത് കല്പിത ഭേദ അംഗീകാര, കല്പിതമായ ഭേദത്തെ അംഗീകരിക്കുന്നു. അംഗീകരിച്ചു കഴിഞ്ഞാൽ ഭേദാപേക്ഷം സർവം, സർവ വ്യവഹാരങ്ങളും ആ കല്പിതമായ ഭേദത്തെ അപേക്ഷിച്ചുകൊണ്ടുള്ള സർവവ്യവഹാരങ്ങളും അവിടെ അംഗീകരിക്കേണ്ടി വരും. ഇവിടെ പറയുന്ന എന്താണ്? വിദ്യാവിഷയെ സർവം വ്യവഹാരം വാരേതി. ഈ ബോധമുള്ളവനെ സംബന്ധിച്ച് സർവവ്യവഹാരങ്ങളും നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ വ്യവഹാരശൂന്യതയല്ല പറയുന്നു, വ്യവഹാരശൂന്യത പറയാൻ പറ്റില്ല. ആർക്കാണ് ആത്മബോധമുണ്ടായത്? അവനിൽ പിന്നെ ഒരു തരത്തിലുള്ള വ്യവഹാരങ്ങളും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കല്പിത ഭേദ അംഗീകാരമാണ്, കല്പിതമായ ഭേദത്തെ സ്വീകരിക്കുന്നു എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ആത്മബോധമുള്ളവനിൽ വ്യവഹാരമില്ലാതാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വ്യവഹാരം കല്പിതമാണ് അല്ലെങ്കിൽ സത്യം അല്ല എന്ന് ബോധിക്കുന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അല്ലാതെ വ്യവഹാരത്തെ പൂർണമായും ഇല്ലാതാക്കുക എന്നുള്ളതല്ല. ക്ഷണമപി ജാതു തിഷ്ഠത്യകർമ്മകൃത് എന്ന് പറഞ്ഞിരിക്കും. അങ്ങനെ വ്യവഹാരമില്ലാതെ ആർക്കും ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ അവിടെ എന്ത് വേണം, എന്ത് വേണ്ട, എന്താകാം, എന്ത് പാടില്ല എന്നുള്ളതിൽ ഒരാൾക്ക് തീരുമാനിക്കാം. ഏത് കർമ്മമാകാം, ഏത് കർമ്മം പാടില്ല എന്നാണ് അതില്. ഇവിടെ ആചാര്യസ്വാമി ആവർത്തിച്ച് പറയുന്നത് ഒന്ന്, വൈദ്യകർമ്മങ്ങൾ ഉപേക്ഷിക്കുക, വ്യവഹാര അഭാവമായിട്ട് അതിനെ എടുക്കാം, വൈദിക കർമ്മങ്ങളുടെ ത്യാഗം. എന്തുകൊണ്ട്? അവിടെ അകർമ്മങ്ങൾ അനുഷ്ഠിക്കണമെങ്കിൽ ഒരുവൻ ആത്മാവ്, കർത്താവ്, ഭോക്താവ് എന്നൊക്കെ ചിന്തിക്കേണ്ടി വരും. അങ്ങനെ ചിന്തിച്ചാലേ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും. അത് തത്വജ്ഞാനത്തിന് വിരുദ്ധമാണ്. പരമാർത്ഥജ്ഞാനം എന്താണ്? ആത്മാവ് അകർത്താവാണ്, അഭോക്താവാണ്. അപ്പൊ പരമാർത്ഥജ്ഞാനത്തിന് വിരുദ്ധമായ ഒരു ബുദ്ധിയോടുകൂടി ഒരാളെങ്ങനെ അതി പ്രവർത്തിക്കും? പ്രവർത്തിക്കാൻ സാധ്യമല്ല. ഒരു മരീചികയിലെ ജലം പാനയോഗ്യമല്ല എന്നൊരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അയാൾ അതിൽ പ്രവൃത്തി ഉണ്ടാവും? വെള്ളം കുടിക്കുന്നതിനുള്ള ശ്രമം അവിടെ എങ്ങനെ ഉണ്ടാവും? പാത്രം കൊണ്ടുപോകുക, ആ വെള്ളം കോരിയെടുക്കുക, അത് കുടിച്ച് ദാഹം മാറ്റുക, ഇത്തരം ശ്രമങ്ങളെല്ലാം അവിടെ അവസാനിക്കും. എന്തുകൊണ്ട്? ഇത് രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. പരമാർത്ഥത്തിൽ അവൻ ധരിച്ചത് എന്താണ്? കാരണം കർത്താവായ ആത്മാവാണ്. അവൻ ആ കർമ്മം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഞാൻ ഈ കർമ്മം ചെയ്യുന്നവനാണെന്നുള്ള ബോധം വേണം. ഞാൻ ഈ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നവനാണെന്നുള്ള ബോധം വേണം. അപ്പൊ കർത്തൃത്വ ബുദ്ധിയോടുകൂടി ചെയ്യേണ്ടി വരുന്ന കർമ്മങ്ങൾ, ചെയ്യാൻ നിർബന്ധിതമായി വരുന്ന കർമ്മങ്ങൾ, വിധിച്ചതുകൊണ്ട് ചെയ്യണമെന്നാണ് ധരിച്ചിരിക്കുന്നത്. എന്തിനത്തരം കർമ്മം ചെയ്യണം? യാവജ്ജീവൻ ജുഹൂയ, വേദം പറഞ്ഞിരിക്കുന്നു, മരണം വരെ നീതി ചെയ്യണം. വിധിക്ക് അധീനനായി ചെയ്യേണ്ടി വരുന്ന കർമ്മങ്ങൾ അത് ഉപേക്ഷിക്കുക. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ കർമ്മത്യാഗത്തിന് ഇത്രയും വലിയ ഹേതു കൊടുക്കുന്നു. ആ കർമ്മത്യാഗം എന്ന് പറയുന്നത് മുഖ്യമായിട്ടും വൈദിക കർമ്മത്യാഗമാണ്. അപ്പോൾ വൈദിക കർമ്മങ്ങൾ അതനുഷ്ഠിക്കുന്നവന് അതിൻ്റെ ത്യാഗം. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ പറയുന്നത് ബ്രാഹ്മണൻ സന്യാസം എന്ന് പറഞ്ഞ അതാണ്. വൈദിക കർമ്മങ്ങൾ മുഖ്യമായി അനുഷ്ഠിക്കുന്നത് യാവജ്ജീവം അഗ്നിഹോത്രം അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണനാണ്. അപ്പോൾ ബ്രാഹ്മണൻ കർമ്മത്തെ ഉപേക്ഷിക്കുക എന്ന് അതിൽ വാശി പിടിക്കുന്നത് കൊണ്ടാണ് മറ്റു കർമ്മങ്ങളെ കുറിച്ച് പറയുന്നത്. സ്മാർത്ഥ കർമ്മങ്ങൾ വാപി കൂപത്തടാകാദി കർമ്മങ്ങൾ ഇഷ്ടാപൂർത്ത കർമ്മങ്ങൾ ആ കർമ്മങ്ങളെ സംബന്ധിച്ച് അതും ഉപേക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് അത് ഉപേക്ഷിക്കാൻ പറയുന്നത്? കാരണം ആ കർമ്മങ്ങൾ ഫലത്തെ ആഗ്രഹിച്ച് വെച്ചിരുന്നു. അത്തരം കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മരണശേഷം സ്വർഗം കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കർമ്മങ്ങൾ ഉപേക്ഷിക്കുക. അല്ലെങ്കിൽ ആ കർമ്മഫല സങ്കല്പത്തോടുകൂടി ആ കർമ്മം ചെയ്യുമ്പോൾ കർമ്മഫല സങ്കല്പമായ സ്വർഗാദി ഫലങ്ങളെ അനുഭവിക്കുന്നതിന് വേണ്ടി വീണ്ടും ജന്മം വേണ്ടി വരും. അതുകൊണ്ട് അത് ഉപേക്ഷിക്കും. അപ്പൊ സന്യാസത്തിന്റെ ഭാഗമായി അത്തരം ആ കർമ്മങ്ങളെല്ലാം പരോപകാരമാണ്, പക്ഷെ അതിന് ഫലത്തെ ആഗ്രഹിക്കുന്നു. അപ്പൊ പരോപകാരമായതുകൊണ്ട് മാത്രമായില്ല, പരോപകാരത്തിൽ ഫലത്തെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ജന്മത്തിന് കാരണമാകും. ഇഷ്ടാപൂർത്ത കർമ്മങ്ങളൊക്കെ അന്യർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ്. ഇവിടെ ഇഹലോകത്തിൽ അതിൻ്റെ ഫലം തനിക്ക് മാത്രമല്ല. പിന്നെ വരുന്ന ഉപാസനകൾ, ധനത്തിന് വേണ്ടി ഉപാസിക്കുക, പശുക്കൾക്ക് വേണ്ടി ഉപാസിക്കുക, യശസ്സിന് വേണ്ടി ഉപാസിക്കുക, ഇവരൊന്നും അതും ഫലത്തെ ആഗ്രഹിക്കുന്നു. ആ കർമ്മങ്ങൾ ഉപേക്ഷിക്കുക. ഇപ്പം വ്യവഹാരം എന്ന് പറയുന്നതിൽ നിന്ന് ഇത്തരം കർമ്മങ്ങളെല്ലാം പോയി. അപ്പോൾ അത് ബലാത് ഉപേക്ഷിക്കാനാണ് പറയുന്നത്. അത് ഉപേക്ഷിച്ച് തീരും. ആത്മാവിനെ കുറിച്ച് ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആത്മാവ് കർത്താവാണ് അഭോക്താവാണ് എന്നൊക്കെയുള്ള ഒരു ബോധം ഒരാൾക്ക് ഉണ്ടായാല് പിന്നെ ഈ കർമ്മം ചെയ്യാൻ കഴിയത്തില്ല. ഇത്തരം കർത്തൃത്വ ബുദ്ധിയോടുകൂടിയോ അല്ലെങ്കിൽ ഫലത്തെ ആഗ്രഹിച്ചോ ചെയ്യുന്ന കർമ്മങ്ങൾ ഉപേക്ഷിക്കും. പക്ഷെ കർമ്മത്തെ പൂർണ്ണമായി ഒരാൾക്ക് ഉപേക്ഷിക്കാനും പറ്റത്തില്ല. കർമ്മ വേണ്ട എന്ന് കരുതി ഇരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ജാതി തിഷ്ഠത്യ കർമ്മ, ആരും തന്നെ ഒരു ക്ഷണവും കർമ്മം ചെയ്യാതിരിക്കുന്നില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ശാരീരികവും വാചികവും മാനസികവുമായി ഏതെങ്കിലും തരത്തിലുള്ള കർമ്മങ്ങളുണ്ട്. അപ്പൊ അവിടെ ഭക്ഷ്യകാരനും പറയുന്നു, അങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ ഒരുവൻ നിർബന്ധിതനായി വരികയാണെങ്കിൽ അതിനെ ഈശ്വരാർപ്പണമായി ചെയ്യുക. കർമ്മയോഗം അപ്പൊ കർത്തൃത്വ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ, കർത്തൃത്വ ബുദ്ധി ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുമെന്ന് വരുന്ന കർമ്മങ്ങൾ വൈദിക കർമ്മങ്ങൾ. അപ്പൊ അവിടെ ആത്മാവിനെ കുറിച്ചൊരു സങ്കല്പം വേണം. ഈ ശരീരമല്ല കർമ്മം ചെയ്യുന്നത്, ശരീരത്തിൽ നിന്നും വ്യതിരിക്തമായി ആത്മാവുണ്ട്, അതാണ് കർമ്മം ചെയ്യുന്നത്, അതാണ് ഫലത്തെ അനുഭവിക്കുന്നത്. ഈ സങ്കല്പങ്ങളോടുകൂടി ചെയ്യേണ്ടി വരുന്ന കർമ്മങ്ങൾ പാടെ ഉപേക്ഷിക്കുക. അതുകൊണ്ട് പറയും കാമ്യ നിഷിദ്ധങ്ങളെല്ലാം പാടെ ഉപേക്ഷിക്കുക. ആ കർമ്മം ചെയ്യുന്നത് തന്നെ ഒരു ഫലത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ കർമ്മം ചെയ്യേണ്ട കാര്യമില്ല. സ്വർഗാദി ഫലത്തെ ഉദ്ദേശിച്ചിട്ടാണ് അത് പൂർണ്ണമായി ഉപേക്ഷിക്കുക. പിന്നെ മറ്റു കർമ്മങ്ങൾ, അത്തരം കർത്തൃത്വബുദ്ധി ആവശ്യമല്ലാതെ വരുന്ന കർമ്മങ്ങൾ അത് ഈശ്വരാർപ്പണമായി ചെയ്യുക. പിന്നെ അവിടെ ഭാഷ്യകാരൻ ഒരു കാര്യത്തിൽ നിർബന്ധം പിടിക്കുന്നത്, ഒന്ന് കർത്തൃത്വ ബുദ്ധിയുള്ള കർമ്മങ്ങൾ ഉപേക്ഷിച്ചു, ഇനി ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളോ? അതും അത് ഒരു ഫലത്തെ ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ്, ഈശ്വരപ്രസാദം അല്ലെങ്കിൽ ചിത്തശുദ്ധി. അത് രണ്ടും ഒരുമിച്ചിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ഫലത്തെ ഉദ്ദേശിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ, സാധാരണ കർമ്മങ്ങൾ, അത് ആ ഫലത്തെ നേടിക്കഴിഞ്ഞാൽ പിന്നെ കർമ്മത്തിന്റെ ആവശ്യം തോന്നും. അതാണ് യുക്തി. ഒരു ഫലത്തെ ഉദ്ദേശിച്ച് ഒരു കർമ്മം തുടങ്ങി, ആ ഫലത്തെ നേടി, പിന്നെ എന്താ കർമ്മം കൊണ്ട്? അത്തരം കർമ്മങ്ങളും വിടുക, ആവശ്യമില്ലാത്തതുകൊണ്ട്. കർമ്മം കൊണ്ട് നേടേണ്ടത് നേടി. അപ്പോ പരിപൂർണമായ കർമ്മത്യാഗം, ഈശ്വരാർപ്പണമായ കർമ്മവുമില്ല, കർത്തൃത്വ ബുദ്ധിയോടുകൂടി കർമ്മവുമില്ല, അത് സന്യാസം. അങ്ങനെ വരുമ്പോൾ എന്ത് വരുന്നു? ഇവിടെ പറയുന്ന വ്യവഹാരാഭാവം, സർവവ്യവഹാരം വാരയേറ്റി, ശങ്കരാചാര്യർ പറയുന്ന രീതിയിൽ സർവവ്യവഹാരം അവിടെ ഒഴിവായി, കർത്തൃത്വ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളുമില്ല, ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മങ്ങളുമില്ല. അത് ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്, അത് നേടിക്കഴിഞ്ഞു പിന്നെ അതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ സർവകർമ്മ സന്യാസം വന്നു. പിന്നെ ഇതും പോയിട്ട് കേവല ശരീരം, കേവലം കർമ്മ, കേവല ശരീരനിഷ്ഠമായ കർമ്മങ്ങൾ, അന്നപാനാദി വ്യവഹാരം, അതൊക്കെ ശരീരനിഷ്ഠമായിട്ടുള്ള കർമ്മങ്ങളാണ്. ഇത്തരം കർമ്മങ്ങളോ അത് ഉപേക്ഷിക്കാൻ കഴിയത്തില്ല. അവിടെ ഭാഷ്യകാര് സർവകർമ്മ സന്യാസത്തെ കുറിച്ച് പറയുമ്പോഴും ഇത്തരം കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ആ കർമ്മങ്ങൾ എന്തായാലും നടക്കും. ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം അന്നപാനവും മറ്റും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. കേവലം ആ കർമ്മങ്ങൾ മാത്രം നടക്കും. മറ്റൊരു കർമ്മവും ചെയ്യുന്നതിനുള്ള ആഗ്രഹമില്ല. മറ്റൊരു കർമ്മം ചെയ്യുന്ന പ്രസക്തിയില്ല. ചിത്തശുദ്ധിക്ക് വേണ്ടി കർമ്മം ചെയ്തവൻ, ചിത്തശുദ്ധമായവന് ബോധമുണ്ടായി, ആത്മബോധമുണ്ടായി, അവിടെയും സർവവ്യവഹാരഭാവമുണ്ട്. സർവവ്യവഹാരഭാവം എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ്. അപ്പോ പറയുന്നു എന്താണ്? കേവലം ശരീര ചേഷ്ടാമാത്രനായി മറ്റു കർമ്മങ്ങളെല്ലാം തീർന്നു. അത് സന്യാസം. ശങ്കരാചാര്യർ പറയുന്ന സന്യാസം അതാണ്. പിന്നെന്താ പ്രവൃത്തി ഇവിടെ നടക്കുന്നത്? ശരീരം, കേവല ഈ ശരീരം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തി മാത്രം. അതിനുവേണ്ടി എന്തു പറഞ്ഞു? ഭിക്ഷാടനം. അപ്പൊ ആത്മനിഷ്ഠനായി, ആത്മബോധത്തോടുകൂടി ഈ ശരീര മരണം വരെ, എന്നുവെച്ചാൽ ശരീരനാശം വരെ, അതിന് പ്രാരബ്ധമെന്ന് പറയും. അങ്ങനെയുള്ളൊരു ജീവിതം, അതാണ് സന്യാസം എന്ന് പറയും. അവിടെ മറ്റൊരു കർമ്മത്തെയും, ശരീരധാരണത്തിന് വേണ്ടിയിട്ടുള്ള ഭിക്ഷാടനമല്ലാതെ വേറെ ഒരു കർമ്മത്തെ, അവ ശരീരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ, ആച്ഛാദന എന്ന് വെച്ചാൽ വസ്ത്രം ധരിക്കേണ്ടിടത്ത് വസ്ത്രം ധരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യം, അവിടെ സർവകർമ്മ ത്യാഗം സംഭവിക്കുന്നു. പക്ഷെ ആ വ്യക്തിയെ സംബന്ധിച്ച് എന്താണ്? തത്വജ്ഞാനമുണ്ട്. തത്വജ്ഞാനം കൊണ്ടാണ് അതൊക്കെ സാധിക്കുന്നത്. തന്ന കർത്താവായ ആത്മാവാണ് എന്നുള്ള ഒരു ബോധം കൊണ്ടാണ് ഒരാൾക്ക് അങ്ങനെ ഒരു സന്യാസം സാധ്യമായിത്തീരുന്നു. അതേസമയം വേറെന്ന് പറയുന്നുണ്ട്, എന്താണ്? മുമുക്ഷുവിന്റെ കർമ്മത്യാഗം അത് പറയുന്നുണ്ട്. ഇത് ആത്മബോധമുള്ളവൻ, ഇവനും ഭിക്ഷാടനം മാത്രമായി ശരീരധാരണം നിർവഹിച്ച് പോകുന്നു മരണം വരെ. അവിടെ സർവവ്യവഹാരഭാവമുണ്ട്. മുക്ഷുവിന്റെ കർമ്മത്യാഗത്തെ കുറിച്ച് പറയുമ്പോഴോ, ഒന്ന്, ഈ കർത്തൃത്വ ബുദ്ധി ആവശ്യമുള്ള കർമ്മങ്ങളെല്ലാം ത്യജിക്കുക എന്നുവെച്ചാൽ വൈദിക കർമ്മങ്ങളുടെ ത്യാഗം, അഗ്നിഹോത്രാദി ഫലത്തെ ഉദ്ദേശിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ അതെല്ലാം ഉപേക്ഷിച്ചു. പക്ഷേ അയാൾ മുമുക്ഷുവാണ്, മുക്തനല്ല. അയാളിൽ സമീകായ ശരിയായ ജ്ഞാനമുണ്ടെങ്കിൽ അയാൾ മുക്തനാണ്. കാരണം മുക്തി എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നും നേടിയെടുക്കുന്ന ഒന്നല്ല, പരമാർത്ഥത്തെ ബോധിക്കുന്നതിന്റെ മുക്തി. അപ്പൊ ആ പരമാർത്ഥ ബോധം അയാൾ ഇല്ല. എന്തുകൊണ്ട് അയാൾ ആ ബോധമില്ല? അയാളുടെ ചിത്തം ആ ബോധത്തെ ഗ്രഹിക്കുന്നതിന് പാത്രമല്ല. അവിടെ ചിത്തശുദ്ധിക്ക് വേണ്ടി കർമ്മം ചെയ്യാം, ഈശ്വരാർപ്പണമായ കർമ്മം ചെയ്യാം. അത് കർത്തൃത്വ ബുദ്ധിയോട് ചെയ്യുന്ന കർമ്മങ്ങൾ അല്ല അത് ചെയ്യേണ്ടത്. കാരണം അത് ഈശ്വരാർപ്പണമായി ചെയ്യാൻ കഴിയത്തില്ല. അവിടെ ആദ്യം തന്നെ താൻ കർത്താവാണെന്നുള്ള ബോധം വരും, വന്നാലേ അത് ചെയ്യാൻ കഴിയും. അപ്പോൾ വൈദിക കർമ്മങ്ങൾ ഉപേക്ഷിച്ചിട്ട് മറ്റ് പ്രവൃത്തികൾ, ഈശ്വരാർപ്പണമായി ചെയ്യാവുന്ന പ്രവൃത്തികൾ ഏതോ അതൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈശ്വരാർപ്പണമായി ചെയ്യാവുന്നത് ഇഷ്ടാപൂർത്ത കർമ്മങ്ങളാണ് പിന്നെ ശേഷിക്കുന്നത്. അതിൽ കർത്തൃത്വ ബുദ്ധി ആവശ്യമില്ലാത്ത കർമ്മങ്ങൾ. അത്തരം കർമ്മം ചെയ്താലും അതും ചിത്തശുദ്ധി പ്രാപിക്കുന്നത് വരെ വൈദിക കർമ്മങ്ങൾ നേരത്തെ എത്തിച്ചു. ഇഷ്ടാപൂർത്ത കർമ്മങ്ങളാകാം ചിത്തശുദ്ധിക്ക് വേണ്ടി. ആ ചിത്തശുദ്ധി വന്ന് അതും ഉപേക്ഷിക്കും. അയാളും പിന്നീട് എവിടെ വരുന്നു? സർവകർമ്മ സന്യാസത്തിൽ. ഭാഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം ഏതു വഴിക്കായാലും ശരി, അത് സർവകർമ്മ സന്യാസത്തിൽ എത്തിച്ചേരണം. അപ്പൊ സർവ വ്യവഹാരം വാരയെത്തി എന്ന് പറയുന്നു. സർവ വ്യവഹാരത്തെയും ഇല്ലാതാക്കുന്നു, ഒഴിവാക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? കല്പിത ഭേദ അംഗീകാരം എന്ന് പറഞ്ഞു. അങ്ങനെ സർവകർമ്മങ്ങളെ ഉപേക്ഷിക്കുമ്പോഴും ഈ ശരീരം നിലനിർത്തുന്നതിനുള്ള കർമ്മം മാത്രം ഒരാൾ അനുഷ്ഠിക്കുമ്പോഴും അവിടെ ശരീരം നിലനിൽക്കുന്നുള്ള പ്രാരബ്ധ രൂപത്തിൽ ശരീരത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾ നടക്കുന്നുണ്ട്, അന്നപാനം തുടങ്ങിയ വ്യവഹാരങ്ങളെല്ലാം. അപ്പോൾ കല്പിത ഭേദ അംഗീകാരം, കല്പിതമായ ഭേദത്തെ അവിടെ അംഗീകരിച്ചുകൊണ്ട്. കല്പിത ഭേദം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ എൻ്റെ ശരീരം, ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിച്ചാലും ഈ അനുഭവമുണ്ട്, ഞാനെന്നും എൻ്റേതെന്നുള്ള അനുഭവമുണ്ട്. ഈ ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് വ്യവഹാരങ്ങൾ ചെയ്യുന്നു. ഭാഷ്യകാരൻ പറയുന്നതിനനുസരിച്ച് അവിടെ പിന്നെ വിധി നിഷേധ കർമ്മങ്ങളല്ല ചെയ്യുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴും വിധി നിഷേധമല്ല, പിന്നെയോ കേവലം ശരീരധാരണത്തിലുള്ള കർമ്മങ്ങൾ മാത്രം അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ശരീരധാരണത്തിന് വേണ്ടി സാറിന് എന്താ ചെയ്യുന്നത്? ധനം സമ്പാദിക്കുന്നു, അന്നത്തെ സമ്പാദിക്കുന്നു. ഇവിടെ അങ്ങനെയുള്ള സമ്പാദനങ്ങളും ഇല്ല. നിലനിർത്തുന്നതിന് വേണ്ടി മാത്രമുള്ള, അതിൽ കൂടുതലൊന്നും സ്വീകരിക്കാതെ. അവിടെ പറയുന്ന എന്താണ്? വിവേക വൈരാഗ്യങ്ങളോടുകൂടി. അവിടെ വിവേകം എന്ന് പറയുന്നത് പരമാർത്ഥ ബോധം. വൈരാഗ്യം എന്ന് പറയുന്നത്. അപരിഗ്രഹം മറ്റൊന്ന് സ്വീകരിക്കാതിരിക്കുക, അതാണ് ശങ്കരാചാര്യർ പറയുന്ന സന്യാസം. അവിടെ സർവവ്യവഹാരവും അവിടെ നിഷേധിക്കുന്നു. എന്നാൽ ഇതിനോട് യോജിക്കാത്ത ഭാഗങ്ങളുണ്ട്. അതെന്താണ്? ജനകന്റെയും മറ്റും ഉദാ ജനകനെ പോലെയുള്ളവരെന്താണ്? വിധി നിഷേധ കർമ്മങ്ങളിൽ തന്നെ അവർ ഇടപെട്ടിരുന്നു. പിന്നെ ചെയ്യണം എന്ന് വിധിച്ചിട്ടുള്ളവർ ചെയ്തു, ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിഷേധിച്ചു. അപ്പൊ അവിടെ കർമ്മത്യാഗം, സർവകർമ്മ സന്യാസം എന്ന് പറയുന്ന ത്യാഗം അവിടെ ഇവിടെ ഭാഷ്യകാരം പറയുന്ന പോലെ സംഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഭാഷ്യകാരം പറയുന്ന എന്താണ്? അതൊക്കെ അപൂർവമായി ചിലടത്ത് സംഭവിക്കാം, അല്ലാതെ അത് സാർവത്രികമായ ഒരു നിയമമായി പറയുന്നില്ല. അപൂർവം ചില വ്യക്തികളിൽ ചിലപ്പോൾ കർമ്മം ത്യജിക്കേണ്ട സന്ദർഭം വന്നിട്ട് അവർ ത്യജിക്കാതിരിക്കാം, വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. അവർ സർവകർമ്മ സന്യാസം അനുഷ്ഠിച്ച് ഭിക്ഷാടനമെന്ന് പറയുന്ന വൃത്തിയിലല്ല അവർ ജീവിച്ചത്. അവരും എങ്ങനെയാണ്? കൽപ്പിത ഭേദ അംഗീകാര, കൽപ്പിതമായ ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് കാലദേശോചിതമായ പ്രവൃത്തികൾ അവർ ചെയ്യുന്നു. അതിനെയും ഭാഷ്യകാരൻ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ മനസ്സെല്ലാം മനസ്സോടെയാണ് അംഗീകരിക്കുന്നത്, പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്നതാണോ? സർവവ്യവഹാര അഭാവം എന്ന് പറയുമ്പോൾ ശരീരധാരണത്തിനൊഴികെയുള്ള എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിക്കുക, ഉപേക്ഷിച്ചെത്തീരൂ എന്നാണ്. അവിടെ ജനകന് ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഭാഷ്യകാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, സർവവ്യവഹാര അഭാവം എന്ന് പറയുന്നുണ്ട്, സർവകർമ്മ സന്യാസമാണ് എന്ന് പറയുന്നതിനോട് എല്ലാവരും യോജിക്കുന്നില്ല. അപ്പൊ പിന്നെ ജനകനോ? കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെയാണ് ജനകൻ. ജ്ഞാനിയല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ജ്ഞാനിയായിട്ട് ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ശ്രുതിയിലും എല്ലാം തന്നെ പരാമർശിക്കുന്ന ഒരു ജനകനെ കുറിച്ച്. അപ്പോൾ അവിടെ കർമ്മത്യാഗമല്ല മുഖ്യം. ജനകന്റെയും മറ്റും ഉദാഹരണം എടുക്കുമ്പോൾ അവിടെ മുഖ്യമായിരിക്കുന്ന ജ്ഞാനമാണ്. അവിടെ വിധിക്കോ നിഷേധത്തിനോ അല്ല പ്രാധാന്യം, തത്വജ്ഞാനത്തിലാണ്. ആ തത്വജ്ഞാനത്തിൽ വ്യവഹാരം മര്യാദ അനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ അതിനെ കർമ്മങ്ങളായി ഗണിക്കുന്നില്ല. അതിൽ വിധിയും നിഷേധവും ഒക്കെ ഉണ്ടാകും. ജനകൻ എന്ന് പറയുന്നത് ചക്രവർത്തിയാണ്. അപ്പൊ വിധിയും നിഷേധവും ഒക്കെ അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. പക്ഷെ അതിനെ പറയുന്നത് കർമാഭാസം, കർമ്മം പോലെ അല്ലാതെ അവിടെ കർത്തൃത്വ ബുദ്ധിയില്ല. ഭാഷ്യകാരൻ പറയുന്ന അതല്ല, കർത്തൃത്വ ബുദ്ധി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ കർമ്മവും ഇല്ലാതാകും. പിന്നെ കർമ്മം നീക്കാൻ പാടില്ല. കാരണം എന്തുകൊണ്ട്? കർമ്മത്തിന് കാരണമാണ് കർത്തൃത്വ ബുദ്ധി, ഭോക്തൃത്വ ബുദ്ധി. അതില്ലാതെ വന്നാൽ കർമ്മം തന്നെ ഇല്ലാതാകണം. ഒരാൾക്ക് കർമ്മം ചെയ്യാൻ കഴിയില്ല. ജനകന്റെ പക്ഷത്തിൽ പറയുന്ന എന്താണ്? കർത്തൃത്വ ബുദ്ധി ഇല്ലെങ്കിലും ഒരാളിൽ കർമ്മം സംഭവിക്കാം. കർത്തൃത്വ ബുദ്ധി ഇല്ലെങ്കിൽ അതിനർത്ഥം എന്താണോ? കർമ്മം അയാളെ ബാധിക്കുന്നില്ലെന്നാണ്. ബാധിക്കാത്ത കർമ്മം അത് പരമാർത്ഥത്തിലുള്ള കർമ്മമല്ല, അത് സത്യമല്ല എന്ന് അയാൾ ബോധിച്ചു. ബാധിതമായി അത് അനുവർത്തിച്ചോട്ടെ, അത് തുടരുന്നതിനെന്താ ദോഷം? ഇങ്ങനെ ഈ രണ്ടു പക്ഷം. അപ്പോൾ ഈ രണ്ടു പക്ഷത്തെ എങ്ങനെ സമന്വയിപ്പിക്കും? ആർക്കാണോ കർമ്മത്യാഗത്തിനുള്ള സംസ്കാരമുള്ളത് ബാഹ്യമായി, സന്യാസത്തിനുള്ള സംസ്കാരമുള്ളത്, അത് സംസ്കാരത്തെ ആശ്രയിച്ചിരിക്കുന്നു. അവർ ബാഹ്യമായി കർമ്മത്തെ ത്യജിക്കുന്നു. അവര് ഈ കൽപ്പിത ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് വൈദികമായ കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല. ഭിക്ഷാടനമല്ലാത്ത യാതൊരു കർമ്മവും ചെയ്യുന്നില്ല. അതൊരു കൂട്ടർ. ഇനി മറ്റൊരു കൂട്ടർ എന്താണ്? ആ തത്വം ഉണ്ടായി, രണ്ടു കൂട്ടർക്കും തത്വബോധമുണ്ട്. പക്ഷെ അവരനുഷ്ഠിച്ചു വന്ന കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. രാജ്യഭരണമാണെങ്കിൽ രാജ്യഭരണം, ചിലരങ്ങനെ ഉണ്ടല്ലോ, ചിലർ രാജ്യത്തെ ഉപേക്ഷിച്ച് എല്ലാ ഉപേക്ഷിച്ചിട്ട് ചിലർ സന്യാസം, വീട് വിട്ടുപോകും. അങ്ങനെയുള്ള ഉദാഹരണങ്ങളും ധാരാളമുണ്ട്. അപ്പൊ തത്വബോധം, ജനകനെ പോലെയുള്ള ഒരു തത്വബോധമാണെങ്കിൽ പിന്നെ അവരെന്തിനാ വീട് ഉപേക്ഷിക്കുന്നു? അത് സംസ്കാരം. അവർക്ക് ഉപേക്ഷിക്കുന്നതിനുള്ള സംസ്കാരമാണ്, അതുകൊണ്ട് അവരത് ഉപേക്ഷിക്കുന്നു. മറ്റൊരു കൂട്ടർ അങ്ങനെയല്ല, അത് ഉപേക്ഷിക്കുന്നില്ല, അവിടെ തന്നെ ഇരിക്കുന്നു. അസംഗമായിരുന്നു കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അവിടെ ബാഹ്യമായ ത്യാഗമില്ല. പക്ഷെ അത് ശങ്കരാചാര്യം നിർദ്ദേശിക്കുന്നുണ്ട് ഒരിടത്ത്. അങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറും കഥകളാണ്. ശങ്കരാചാര്യ പറയുന്നത് നിർബന്ധമായും കർമ്മത്തെ ഉപേക്ഷിച്ച് തന്നെ തീരണം. അവിടെ അസംഗനായിരുന്ന് കർമ്മം ചെയ്യുക അത് പറയുന്നില്ല. പിന്നെ ശങ്കരാചാര്യൻ തന്നെ അംഗീകരിക്കുന്നുണ്ട് ഒരു പരിധിവരെ ഇവിടെ കർമ്മയോഗത്തിൽ. കർമ്മത്തെ ഈശ്വരാർപ്പണമായി അനുഷ്ഠിക്കുമ്പോൾ അവിടെ അസംഗ ഭാവനയും മറ്റും ചെയ്തുകൊണ്ട് ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യാം. പക്ഷെ അതെന്തിനു വേണ്ടി? ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്, സമ്യക് ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആ കർമ്മവും ജ്ഞാനപ്രാപ്തി വരെയുള്ളൂ, അത് കഴിഞ്ഞില്ല. അപ്പൊ സർവവ്യവഹാരഭാവം എന്ന് പറയുമ്പോൾ ബാഹ്യമായിട്ടുള്ള കർമ്മത്യാഗം, അതാണ്. അക്കാര്യത്തിൽ ഇവിടെ ഭാഷ്യകാരനം നിർബന്ധമാണ്. അവിടെ ജനകനെയും മറ്റും സ്വീകരിക്കത്തില്ല. അപ്പോ ഇവിടെ പറയുന്ന അങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ, ജനകനെ പോലെയുള്ളവരുടെ ദൃഷ്ടാന്തങ്ങൾ, ഗൃഹസ്ഥന്മാരുടെ ദൃഷ്ടാന്തങ്ങളെല്ലാം വെറും അർത്ഥവാദ കഥകളാണ് എന്ന് ഭാഷകാരൻ പറയും. അല്ലെങ്കിൽ അതിനെ അപൂർവത്തിൽ അപൂർവം എന്ന് പറഞ്ഞ് വിട്ടുകള്. അതൊന്നും ലോകത്തിന് ഉപദേശിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. അപ്പൊ സർവവ്യവഹാര അഭാവം തന്നെ സംഭവിക്കണം എന്നാ പറയുന്നു. അപ്പൊ ഇത് ആത്യന്തികമായി എന്ത് മനസ്സിലാക്കാം? ഇതൊക്കെ വ്യക്തി നിഷ്ഠമായ സംസ്കാരത്തിനനുസരിച്ചാണ്. ഒരാൾക്ക് കർമ്മം പൂർണമായും ഉപേക്ഷിച്ചിരിക്കാം, വേറൊരാൾക്ക് കർമ്മം ഈശ്വരാർപ്പണമായി ചെയ്തുകൊണ്ടിരിക്കാം, വേറൊരാൾക്ക് കർമ്മത്തെ ഒട്ടും തന്നെ ഉപേക്ഷിക്കാതിരിക്കാം. എല്ലാം വ്യക്തി സംസ്കാരം അനുസരിച്ച്. അപ്പോ വിദ്യാവിഷയെ സർവം വ്യവഹാരം മാറിയതി, വിദ്യാകാര്യത്തിൽ വിദ്യ ബോധത്തിൽ വ്യവഹാര അഭാവത്തെ മൂന്നിടത്ത് യോജിപ്പിക്കാം. ചിലരെന്ത് ചെയ്യുന്നു? ജനകനെ പോലെ ആന്തരികമായി തേജിച്ചിട്ട് ബാഹ്യമായി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ, രാജ്യഭരണം പോലെയുള്ള കർമ്മങ്ങൾ, അതും തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം അതിനും ഇവിടെ ഉദാഹരണങ്ങളുണ്ട്. മറ്റു അവരസംഗന്മാരായിരിക്കുന്നു, അവരിൽ വ്യവഹാര അഭാവമുണ്ട്. മറ്റൊരു കൂട്ടരെന്താണ്? അതിനൊരു സാധനയായി എടുത്തുകൊണ്ട് ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരിലുമുണ്ട് അസംഗ ഭാവനയും മറ്റും. അവരും ആത്മാവിനെ അറിയുന്നു, പക്ഷെ അവിടെ അവർക്ക് അജ്ഞാനത്തിൽ ദൃഢതയില്ല. അപ്പോൾ അജ്ഞാനത്തിലുള്ള ദൃഢതയ്ക്ക് വേണ്ടി അവർ കർമ്മയോഗത്തിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ കർമ്മത്തെ യോഗമാക്കി ചെയ്യുന്നു. അവിടെയും ഉണ്ട് വ്യവഹാരാഭാവം. കാരണം താൻ അസംഗമായ ആത്മാവാണെന്ന് അറിയുമ്പോൾ തന്നെ അവിടെ വ്യവഹാരമില്ല. മൂന്നാമത്തെ കൂട്ടരെന്താണ്? അവർ കർമ്മത്തെ പാടെ ഉപേക്ഷിച്ചു. അവിടെയും വ്യവഹാര അഭാവമുണ്ട്, കർമ്മമില്ല. പിന്നെ പ്രാരബ്ധരൂപത്തിൽ ചെയ്യുന്ന ഭിക്ഷാടനം പോലെയുള്ള കർമ്മങ്ങളെ കർമ്മമായിട്ടൊട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇത് വരുന്നത് വ്യക്തിയുടെ സംസ്കാരത്തിൻ്റെ ഭേദം എന്നുള്ള അല്ലാതെ ഈ വ്യവഹാരാഭാവത്തിന് വേറൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ വാശി പിടിക്കുന്നത് ശരിയല്ല. കർമ്മത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ചേ തീരും എന്ന് പറയുന്നത് ശരിയല്ല ബാഹ്യമായി. അപ്പോൾ പിന്നെ ജനങ്ങനെ പോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ അപ്രസക്തമായി പോകും. കർമ്മം ഉപേക്ഷിക്കാനേ പാടില്ല, ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണമെന്നും പറയാൻ പറ്റില്ല. തസ്യ കാര്യം ന വിദ്യതെ പറഞ്ഞിരിക്കുന്നു. അവന് കാര്യമില്ല, കർത്തവ്യ കർമ്മങ്ങളൊന്നുമില്ല. അപ്പൊ ഇതൊരു സമന്വയമായി മനസ്സിലാക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം വ്യക്തിനിഷ്ഠമായി ഇരിക്കുന്നു. പക്ഷെ ഇവിടെയെല്ലാം എവിടെയായാലും ശരി, അത് ജനകന്റെ കർമ്മത്യാഗമായാലും ശരി, മുമുക്ഷുവിന്റെ കർമ്മയോഗാനുഷ്ഠാനമായാലും ശരി, സർവകർമ്മ സന്യാസിയുടെ കർമ്മത്യാഗമായാലും ശരി, എല്ലായിടത്തും മുഖ്യമായിരിക്കുന്നത് ആത്മബോധമാണ്, വിവേകമാണ്. ഒരാൾ ആ വിവേകത്തിന്റെ പൂർണ്ണതയിൽ കർമ്മങ്ങൾ തന്നെ ബാധിക്കുന്നില്ല എന്നറിയുന്നു. ചെയ്താലെന്ത്, ചെയ്തില്ലെങ്കിലെന്ത്, ആ ഒരു നിലയിൽ അയാൾ ചെയ്യുന്നു. സ്വയം അയാൾ വിധി നിഷേധങ്ങൾക്കെല്ലാം അതീതനായിരുന്നിട്ടും സംപശ്യൻ കടത്തു മർഹതി എന്ന് പറഞ്ഞു. ലോകസംഗ്രഹമേ പാപി, ലോകസംഗ്രഹത്തെ ഉദ്ദേശിച്ച് വിധി നിഷേധങ്ങളെയൊക്കെ പാലിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നു ജനകനും മറ്റു. മുമ്പക്ഷുവിനെ സംബന്ധിച്ചും കർമ്മയോഗമായി കർമ്മം ചെയ്യുമ്പോൾ അയാൾക്കും ലോകനീതിയൊക്കെ പാലിച്ചുകൊണ്ട് കർമ്മം ചെയ്യേണ്ടി വരും. എന്നെങ്കിൽ അവിടെ രാഗദ്വേഷങ്ങളും മറ്റും ഉണ്ടാകുകയും കർമ്മം കൊണ്ട് എന്ത് ഫലമാണോ ഉദ്ദേശിച്ചത് അത് കിട്ടാതെ വരികയും ചെയ്യും ചിത്തശുദ്ധി. ഇനി സർവകർമ്മ സന്യാസിയാണെങ്കിലോ അത് സംബന്ധിച്ച് ചിത്തശുദ്ധിയൊന്നും ആവശ്യമില്ല, അവിടെയും വിവേകമാണ്. ആ വിവേകത്തിന്റെ ദാർഢ്യത്തിൽ അയാൾ കർമ്മം ചെയ്യുന്നതിനുള്ള സംസ്കാരമില്ല, അതുകൊണ്ട് കർമ്മം ചെയ്യുന്നില്ല. അപ്പൊ മൂന്ന് തലത്തിലും വിവേകമാണ് മുഖ്യം. ആ വിവേകത്തിൽ വരുന്ന കർമ്മത്യാഗത്തെക്കുറിച്ചാണ് സർവകർമ്മ അഭാവം, സർവവ്യവഹാരം. ഇവിടെ വരേരി സർവവ്യവഹാരത്തെയും ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഈ മൂന്ന് പക്ഷങ്ങളാണ് കർമ്മത്യാഗത്തെ സംബന്ധിച്ച് ഭാഷ്യകാരൻ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള ഈ മൂന്ന് പക്ഷങ്ങളാണ്. അതിൽ ജനകന്റെ മറ്റും കർമ്മത്തെ, അതിനെയാണ് ലോകസംഗ്രഹ പ്രവൃത്തി എന്ന് പറയുന്നത്, മഹാത്മാക്കളുടെയൊക്കെ പ്രവൃത്തി. അപ്പൊ ശങ്കരാചാര്യർ പറയുന്ന സർവകർമ്മ സന്യാസത്തിന്റെ ദൃഷ്ടിയിൽ അത് കാണാൻ പാടില്ല, അതിനെ കാണാൻ പാടില്ല. ലോകക്ഷേമത്തിന് വേണ്ടി അവർ കർമ്മങ്ങൾ ചെയ്യുന്നു. എന്തുകൊണ്ട് ശങ്കരാചാര്യർ പറഞ്ഞ സർവകർമ്മ സന്യാസം അവിടെ നടക്കേണ്ടതല്ലേ എന്ന് ആരോപിക്കാൻ പാടില്ല. ശങ്കരാചാര്യർ പറഞ്ഞ സർവകർമ്മ സന്യാസം വന്നെങ്കിൽ എങ്ങനെ അത് പൂർണ്ണമാകും? അവിടെ എവിടെയാ ത്യാഗമുള്ളത്? കാരണം അവിടെ തത്വജ്ഞാനത്തിൽ അത് സംഭവിക്കും. അപ്പൊ ബാഹ്യത്യാഗത്തിന്റെ ആവശ്യമുണ്ട്. അതും പൂർണ്ണമായ നില തന്നെ, തത്വജ്ഞാനത്തിന്റെ പൂർണ്ണമായ നില തന്നെ. അതിന് ബാഹ്യമായി ഭിക്ഷ എടുക്കണമെന്നില്ല. അപ്പൊ അങ്ങനെ ഒന്നും വേണമല്ലോ, ലോകസംഗ്രഹം എന്ന് പറയുന്ന പ്രവൃത്തിയും വേണം. അപ്പൊ അവിടെ ആത്മബോധത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്നു. അദ്വൈതത്തിന്റെ കാഴ്ചപ്പാടിൽ അതങ്ങനെയാണ്. അപ്പോ ഭിക്ഷാടനം എടുത്താലേ സന്യാസമാകുന്നില്ല, അതും സന്യാസം തന്നെ. അത് അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്നതെന്ന് പറയേണ്ടി വരും. ഇനി ഒരാൾ മുമുക്ഷുവാണ്, എന്നുണ്ടെങ്കിൽ അയാൾക്ക് ആത്മബോധമില്ലെങ്കിലും, എന്നുവെച്ചാൽ ആത്മബോധത്തിൻ്റെ ദൃഢതയില്ലെങ്കിലും കർമ്മം ത്യജിക്കാം. അവിടെ കർമ്മത്യാഗമുണ്ട്. ഇനി സർവകർമ്മ ത്യാഗരൂപത്തിലുള്ള ആ മുക്തിക്ക് ശങ്കരായ ഒരു കാരണം കൂടെ പറയുന്നുണ്ട്. സർവകർമ്മ ത്യാഗരൂപത്തിലും കേവലം ഭിക്ഷാടനാധികം മാത്രം, അതായത് മുക്തി എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വരൂപമാണെന്ന് പറയുന്നു. ആത്മസ്വരൂപം തന്നെ മുക്തി. അങ്ങനെ ആയാലേ ജ്ഞാനം കൊണ്ട് മുക്തി എന്ന് പറയുന്നത് സംഭവിക്കത്തുള്ളൂ. ഞാൻ നിത്യമുക്തനാണെന്ന് അറിയുക, അതിനപ്പുറം ഒരു മുക്തിയില്ല. കാരണം താൻ നിത്യമുക്തനാണെന്നുള്ളതാണ് പരമാർത്ഥം. അതി കഴിഞ്ഞു വേറൊരു മുക്തിയില്ല. ആ ബോധത്തിൽ അയാൾ തൻ്റെ സ്വരൂപം മുക്തിയാണെന്ന് ധരിക്കുന്നു. അത് സംശയരഹിതമായി ബോധിക്കുന്നു, വിപര്യങ്ങളില്ലാതെ ബോധിക്കുന്നു. ഇതാണ് ജ്ഞാനാ മുക്തി എന്ന് പറയുന്നിടത്ത് മുക്തി. പക്ഷെ ഇങ്ങനെ ഒരു മുക്തിയെക്കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ മറ്റൊരു മുക്തിയെക്കുറിച്ചും പറയുന്നുണ്ട്. എന്തിന് ഭിക്ഷാടനത്തെ കർശനമായി പറയുന്നു? ശരി, താൻ മുക്തനാണെന്ന് ബോധിച്ചു, മുക്തൻ തന്നെയാണ്. പക്ഷേ തൻ്റെ സംസ്കാരം കൊണ്ട് ഉള്ളിൽ രാഗദ്വേഷങ്ങളും കാമക്രോധങ്ങളും എല്ലാം തൻ്റെ അന്തക്കരണത്തിൽ പ്രകടമായി കഴിഞ്ഞാൽ അത് അസ്വസ്ഥതയുണ്ടാക്കും. ആ മുക്തി എന്ന് പറയുന്നത് എന്താണ്? മനസ്സിന്റെ തലത്തിലുള്ള മുക്തി. ആത്മാമുക്തൻ തന്നെയാണ്, പക്ഷേ തന്റെ ഉള്ളിൽ കാമവും ക്രോധവും വന്നു കഴിഞ്ഞാൽ, അതിനനുകൂലവും പ്രതികൂലവുമായി മനസ്സിൽ പരിണാമങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ സുഖവും ദുഃഖവും എല്ലാം പ്രത്യക്ഷപ്പെടും. അപ്പൊ ആ സുഖദുഃഖങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് കാരണം എന്താണ്? വ്യവഹാരമാണ്. അനുകൂല പ്രതികൂല ചിന്ത വരുന്നു, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു, നിവർത്തിക്കുന്നു, അതിനനുസരിച്ച് അന്തക്കരണത്തിൽ പരിണാമങ്ങൾ സംഭവിക്കുന്നു, സുഖവും ദുഃഖവും എല്ലാം പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ഒരുവന് പരമാർത്ഥം എന്താണെന്നറിയാം, പക്ഷെ അയാൾക്ക് മനസ്സിന്റെ തലത്തിൽ മുക്തിയില്ല. അപ്പോൾ ആ മനസ്സിന്റെ തലത്തിലുള്ള മുക്തിക്ക് വേണ്ടി ഭാഷ്യകാരം പറയുന്നത് ആ അനുകൂല പ്രതികൂലമായ ചിന്തകളെ ഉണ്ടാക്കുന്ന, അനുകൂല പ്രതികൂലമായ ഫലങ്ങളെ ഉണ്ടാക്കുന്ന കർമ്മങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കുക. അപ്പോൾ അവിടെ അനുകൂല പ്രതികൂലമായ ചിന്തയുണ്ടാകുന്നില്ല, അനുകൂല പ്രതികൂലമായ പ്രവൃത്തി ഉണ്ടാകുന്നില്ല, അനുകൂല പ്രതികൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്നില്ല സർവകർമ്മ സന്യാസം കൊണ്ട്. അങ്ങനെ ഒരു മനസ്സ് ശാന്തമായിരിക്കും, മനസ്സിന്റെ മുക്തിയാണ്. ഭാഷകാരൻ അവിടെ അത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ എന്താണോ ആത്മാവെന്നറിയുക, പിന്നെ ഈ മനസ്സിൽ ഈ അലച്ചിലെല്ലാം ഉണ്ടാകാതിരിക്കുന്നതിന് കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കുക. അപ്പൊ കർമ്മം കൊണ്ടുള്ള ഇതുണ്ടാകുന്നില്ല, അതിന്റെ ഭാഗമായി ഗാർഹസ്ഥ്യം ഉപേക്ഷിക്കുക, അതിന്റെ ഭാഗമായി വനത്തിലേക്ക് പോവുക, ഏകാന്തത്തിൽ വസിക്കുക, മനസ്സിൽ നിന്നെല്ലാം കളയുക, മാനസികമായ മുക്തി. അതിന് പറ്റിയത് എന്താണ്? ഭിക്ഷാടനം എന്ന് പറയുന്നു. ഇതിൽ തന്നെ ഇനി വേറെ കൂട്ടർ പറയുന്നു, ഭക്ഷ്യകാലതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് മാനസികമായ മുക്തി വേണമെന്നുണ്ടെങ്കിൽ മനസ്സിന്റെ തലത്തിൽ ശാന്തി സമാധാനമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ കർമ്മത്തെ ഉപേക്ഷിച്ചാൽ പോരാ. സമാധി കൂടെ പരിശീലിക്കുക. ആ സമാധി പരിശീലിക്കുമ്പോൾ മനസ്സ് ശാന്തമായി, മനസ്സിൽ വ്യവഹാരത്തിൻ്റെ അഭാവം വന്നു. ബാഹ്യപ്രപഞ്ചത്തെക്കുറിച്ചുള്ള ബോധം ഉള്ളപ്പോഴല്ലേ അത് സുഖ ദുഃഖമൊക്കെ ഉണ്ടാകും, അനുകൂല പ്രതികൂലങ്ങളുണ്ടാകും. ബാഹ്യപ്രപഞ്ച ബോധത്തിൻ്റെ വിസ്മരണം സംഭവിക്കുന്ന സമാധിയിൽ ഇതൊന്നുമില്ല. അപ്പോൾ അതും മാനസികമായ മുക്തിയാണ്. ഇങ്ങനെയും പറയുന്നു. ഈ വിശദീകരിച്ചല്ല, സർവവ്യവഹാര അഭാവം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വ്യവഹാര അഭാവം എന്ന് പറയുമ്പോൾ അതിന് ഏതെല്ലാം തലത്തിലാണ് അതിനെ ഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ സർവകർമ്മ സന്യാസം കൊണ്ട് ആ മാനസികമായ മുക്തി ലഭിക്കണമെന്ന് ഇവിടെ ഭാഷ്യകാരൻ പറയുമ്പോൾ മറ്റൊരു കൂട്ടർ പറയുന്നത് എന്താണ്? അങ്ങനെ മാനസികമായ മുക്തിക്ക് വേണ്ടിയും ഈ കർമ്മത്യാഗത്തിൻ്റെ ആവശ്യമുണ്ട്. ആ മാനസികമായ മുക്തി ഈ കർമ്മം അനുഷ്ഠിച്ചാലും ഉണ്ടാവും. എന്തുകൊണ്ട്? കർമ്മമല്ല വാസ്തവത്തിൽ ഒരുവനെ സുഖിയും ദുഃഖിയുമാക്കുന്നത്, കർമ്മത്തോടുള്ള മനോഭാവമാണ്, അനുകൂല പ്രതികൂല ഭാവമാണ്. ആ കർമ്മത്തിൽ ഒരുവൻ നിസ്സംഗനായിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ അനുകൂല പ്രതികൂല ഭാവങ്ങൾ ഒരുവനെ ബന്ധിക്കുന്നില്ല. അപ്പോൾ ആ മാനസികമായ മുക്തിക്ക് വേണ്ടിയിട്ടും കർമ്മങ്ങളെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണം ജനകൻ തന്നെ, മിഥിലായാം പ്രദീപ്തായാം നമേ കിഞ്ചന ദഹ്യതി എന്നാണ് ജനകൻ പറയുന്നത്. ഇവിടെ എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല, എന്നെ ഒന്നും തന്നെ ബാധിക്കുന്നില്ല, ഞാൻ അസംഗനായ ആത്മാവാണ്. അസംഗ ശസ്ത്രേണ ദഠേന ചിത്വ എന്നെല്ലാം പഠിച്ചു. അപ്പൊ വ്യവഹാരം പരമാർത്ഥമല്ല എന്നുള്ള ബോധത്തിൽ ഒരാളെ വ്യവഹാരം ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ കർമ്മത്യാഗം? അതുകൊണ്ട് അങ്ങനെ ഒരു മുക്തിക്ക് വേണ്ടിയും കർമ്മത്തെ ത്യജിക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ അജ്ഞാനത്തിന്റെ ദൃഢത മതി എന്ന് ഒരു പക്ഷം. ഇതും എന്ത്? ഇതും വ്യക്തിയുടെ ജീവന്റെ സംസ്കാരം അനുസരിച്ച്. അപ്പോൾ ആത്മബോധം കൊണ്ട് ഒരാൾക്ക് ഈ കർമ്മതലത്തേക്ക് അതിജീവിക്കുന്നതിനുള്ള സാമർഥ്യമുണ്ടെങ്കിൽ, ദ്വന്ദ്വ അതീതനായി വിമത്സരനായി നിൽക്കുന്നതിനുള്ള ശേഷിയുണ്ടെങ്കിൽ, പിന്നെ അവിടെ ബാഹ്യമായ കർമ്മത്യാഗത്തിൻ്റെ ആവശ്യം. അതും നിശ്ചയിക്കുന്നത് ഇതെല്ലാം ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല. വ്യക്തിഭേദമനുസരിച്ച്, സംസ്കാര ഭേദമനുസരിച്ച് ഇതെല്ലാം സംഭവിക്കാം. അപ്പൊ എല്ലായിടത്തും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് സർവവ്യവഹാര അഭാവം. അത് മുമ്മൂക്ഷുവായാലും ശരി, സർവകർമ്മ സന്യാസിയായാലും ശരി, ആത്മബോധത്തിൽ കർമ്മം ചെയ്യുന്നവനായാലും ശരി, എവിടെയായാലും ശരി, വിവേക ദാർഢ്യം കൊണ്ട്, ജ്ഞാനത്തിൻ്റെ ദൃഢത കൊണ്ട് അവിടെ നമുക്ക് സർവവ്യവഹാരഭാവത്തെ പറയാം. അത് ബാഹ്യമായ കർമ്മത്തിൻ്റെ അനുഷ്ഠാനമോ ബാഹ്യമായ കർമ്മത്തിൻ്റെ ത്യാഗമോ വച്ചിട്ടല്ല എന്നുള്ളതാണ്. പക്ഷെ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്? വിവേകം, ജ്ഞാനം, ആത്മബോധം എന്ന് പറയും. ഇതിന് പലതരത്തിലുള്ള ഉപായങ്ങളെ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭാഷ്യകാരനിപ്പോൾ ഇവിടെ പറയുമ്പോൾ വ്യവഹാര അഭാവത്തെക്കുറിച്ച് പറയുന്നു. ഭാഷ്യകാരന്റെ രീതി പറയുമ്പോൾ അത് സർവകർമ്മ സന്യാസമാണ്. പക്ഷെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ത്യാഗം എന്ന് പറയുന്നത് വിവേകനിഷ്ഠമാണ് എന്നുള്ള തത്വത്വം മനസ്സിലാക്കാതെ ഞാൻ സന്യാസിയാണ് എന്ന് പറയുന്നതിന് ഒരു കാര്യമില്ല. ഞാൻ കർമ്മത്തെ ഉപേക്ഷിച്ചിരിക്കുകയാണ്, അർത്ഥമില്ല. ഞാൻ ഇനി കർമ്മം ചെയ്യുകയാണ് എന്ന് പറയുന്നതിനും അർത്ഥമില്ല. ഞാൻ കർമ്മം ചെയ്യുന്നു, ഞാൻ അസംഗനാണ്, എന്നെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നതിനൊന്നും ഒരർത്ഥമില്ല. ഞാൻ കർമ്മത്തെ ഉപേക്ഷിച്ചവനാണ്, എനിക്ക് വിധി നിഷേധങ്ങളില്ല ഈ പറയുന്നതിനും അർത്ഥമില്ല. അതൊക്കെ വെറുതെ പറയാം. മുഖ്യം എന്താണ്? ഒരുവന്റെ ഉള്ളിലെ ആ വിവേകത്തിന്റെ ദാർഢ്യം. രണ്ടാമത് വരുന്ന എന്താണ്? ആ വ്യക്തിയുടെ സംസ്കാരം. ഇത് രണ്ടും അനുസരിച്ചാണ്. പിന്നെ ശങ്കരാചാര്യർ പറയുന്നുണ്ട്, നീ അത് ചെയ്തേ സർവ കർമ്മ സന്യാസപൂർവക ആത്മജ്ഞാന നിഷ്ഠാ ദേവമുക്തി എന്ന് പറയും. ആ ഉദ്ദേശിക്കുന്ന ഈ പറയുന്ന സർവകർമ്മ സന്യാസികളെ ഉദ്ദേശിച്ചിട്ടാണ്. എല്ലാവരും ഉദ്ദേശിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഭാഷ്യക്കാരനൊരു വാശിയുണ്ട്, കർമ്മങ്ങൾ ഉപേക്ഷിച്ച് തന്നെ തീരണം. എന്നാൽ ഇന്ന് ഈ സന്യാസം എന്ന് പറയുന്നതിന് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാത്തതാണ്. ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത് ഒന്ന്, അത് വിവേകത്തെ ആശ്രയിച്ചിട്ടല്ല, വൈരാഗ്യം കാണും. അത് ചിലപ്പോൾ കണ്ടാക്കി കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള എന്തെങ്കിലും അസൗകര്യം വരുമ്പോൾ കർമ്മങ്ങൾ വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിക്കും. കർമ്മങ്ങൾ വേണ്ട, അത് എന്നും പറയാൻ പറ്റില്ല. ഇന്ന് സന്യാസം എന്ന് പറയുന്നത് അതൊരു കൂടുതലും അങ്ങനെ ഒരു ഈ പറയുന്ന വിവേകത്തെ ആശ്രയിച്ചിട്ടൊന്നുമില്ല. ഓരോരുത്തരുടെ സൗകര്യം, ചിലർക്ക് സ്വാമി ആയിരിക്കുന്നതാണ് സൗകര്യം, ചിലർക്ക് അങ്ങനെ അല്ലാതാതിരിക്കുന്നതാണ് സൗകര്യം. ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, ചിലർക്ക് ഇങ്ങനെ ജീവിക്കുന്നതാണ് ഇഷ്ടം, ഒരാൾക്ക് മറ്റു തരത്തിൽ ജീവിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ സൗകര്യങ്ങളും അസൗകര്യങ്ങളും ഇഷ്ടവും അനിഷ്ടവും ഒക്കെ നോക്കിയിട്ടാണ്. പിന്നെ ചിലർക്ക് അതുമല്ല, ചില പ്രതീക്ഷകൾ, താല്പര്യങ്ങൾ, ഭാവനകൾ, സന്യാസത്തെക്കുറിച്ചുള്ള ഓരോ ധാരണകൾ, ഭാവനകൾ ശരിയല്ലാത്ത, അതുകൊണ്ട് സന്യാസത്തിലേക്ക് വരുന്നവർ ഇന്ന് സന്യാസത്തിലേക്ക് വരുന്ന 90% പേരും അതിനെക്കുറിച്ചുള്ള ഒരു ധാരണയും വരുന്നതല്ല. എന്തൊക്കെയോ മനസ്സിൽ ചില കാര്യങ്ങൾ കടന്നുകൂടി അങ്ങനെ വരുന്നു. വിവേകം കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. അതിലേക്ക് വന്നിട്ട് വിവേകത്തെ ആർജിക്കുന്നവരും കുറവാണ്. അതുകൊണ്ട് അത് മറ്റൊരു വിഷയമാണ്. ഇന്നത്തെ സന്യാസി ഇതുമായിട്ട് നമുക്ക് ഭാഷകാലം പറയുന്നതുമായിട്ട് ബന്ധപ്പെടുത്താനേ പറ്റത്തില്ല. ചിലർക്ക് കർമ്മം ചെയ്യുന്നതിനുള്ള ഒരു അകാരണമായ ഒരു വെറുപ്പ്, കർമ്മം വേണ്ട, അത് ശല്യമാണ്, അതുകൊണ്ടൊരാൾ കർമ്മത്തെ ഉപേക്ഷിക്കുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വരുന്നു. ജീവിതത്തിൽ പരാജയപ്പെടുന്നുകൊണ്ടൊരാള് കർമ്മത്തെ ഉപേക്ഷിക്കുന്നു, നൈരാശ്യം കൊണ്ട് ഉപേക്ഷിക്കുന്നു. ജീവിതത്തിൽ ഇതിലൂടെ സന്യാസത്തിലൂടെ പലതും നേടാം എന്ന് വിചാരിച്ച് സന്യസിക്കുന്നവരുണ്ട്. പലതരത്തിലുണ്ട്, ആശ്രമത്തിൽ വരുന്നു, ആശ്രമത്തിലെ സ്വത്തൊക്കെ കണ്ടിട്ട് സന്യസിക്കുന്നവരുണ്ട്. സന്യസിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൈകാര്യം ചെയ്യാം, അങ്ങനെ സന്യസിക്കുന്നവരൊക്കെ ഇന്ന് കൂടുതൽ. അപ്പോ അതുകൊണ്ട് ഇത് ഇന്നത്തെ കാര്യങ്ങളുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്താൻ പറ്റത്തില്ല. ഇതെന്ന് പറയുന്നത് വിവേകം അതിനെ മാത്രം ആശ്രയിച്ചുള്ള സർവവ്യവഹാര അഭാവത്തെക്കുറിച്ച് പറയുകയാണ്. അത് ഇത് എല്ലാ സ്ഥലത്തും യോജിപ്പിക്കാം. ജനകനെ പോലെയുള്ള തത്വജ്ഞാനികളിലും സർവകർമ്മ സന്യാസികളിലും മുമുക്ഷുക്കളിലും എല്ലാം യോജിപ്പിക്കാം. അതുകൊണ്ട് ഒരാളെടുത്ത് കർമ്മം ചെയ്യണം അല്ലെങ്കിൽ ചെയ്യണ്ട എന്ന് വേറെ ആൾക്ക് നിർദ്ദേശിക്കാൻ പറ്റില്ല. ആത്യന്തികമായത് ആ വ്യക്തിയുടെ സംസ്കാരത്തെ ആശ്രയിച്ചിരിക്കുന്നു. അയാൾക്ക് ആ കർമ്മത്തെ അതിനുള്ള സംസ്കാരമാണെങ്കിൽ ശരി, അയാൾ ആ വിവേകത്തോടുകൂടിയാണെങ്കിലും അയാൾ ചെയ്യും. പക്ഷെ ഭാഷ്യകാരൻ ഒരു കാര്യത്തിൽ ഊന്നിപ്പറയുന്ന എന്താണ്? സർവകർമ്മ സന്യാസം ബാഹ്യമായ ത്യാഗം അത് സ്വീകരിക്കുക എന്ന് പറയുന്നു. അതിന് വിശേഷിച്ചൊരു ന്യായീകരണവും പറയാനില്ല. ഒന്നേ ഉള്ളൂ, എന്താണ്? ആ മനുഷ്യനെ ആ വൈദികമായ കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുക. അതല്ല മറ്റൊരു കാരണം അതിന് പറയാനില്ല. ഇവിടെ പറയുന്നു, എത്ര ഹി ദ്വൈതം ഇവ ഭവതി, എവിടെയാണോ ദ്വൈതം പോലെ അനുഭവപ്പെടുന്നത്, തദ്ദര ഇതരം പശ്യതി, അവിടെ ഭേദബുദ്ധിയുണ്ട്. ഇത്തി അവിദ്യാവിഷയെ, അവിദ്യാകാര്യമായി സർവം വ്യവഹാരം ദർശിച്ച് സർവവ്യവഹാരങ്ങളെയും കാണിക്കുന്നു. അതെല്ലാവർക്കും മനസ്സിലാവും ഈ ഒരു ഭാഗം. എന്തുകൊണ്ട് ഈ കർമ്മം ഇങ്ങനെ നടക്കുന്നു? അത് അവിവേകം കൊണ്ട്, അതുകൊണ്ട് കർമ്മം നടക്കുന്നു. എത്രത്തു അസ്യ സർവം ആത്മീയ അഭൂത്, അവിടെയാണ് വിവേകം കൊണ്ടുള്ള കർമ്മത്യാഗത്തെ കാണിക്കുന്നു. കേനകം പശ്യത്, അസുഷുപ്തി ദൃഷ്ടാന്തത്തിലൂടെ ജാഗ്രതത്തിൽ ആത്മബോധം കൊണ്ട് കർമ്മത്യാഗം എങ്ങനെയെല്ലാം സംഭവിക്കാം, ഓരോ അധികാരികളിൽ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വിശദിച്ചത്. ഇത് വിദ്യാവിഷയ ആ ബോധത്തിൽ സർവവ്യവഹാരം വരയിതി, അവിടെ സർവവ്യവഹാരത്തെയും നിഷേധിക്കുന്നു. ഇത് തന്നെ വേറെ തരത്തിൽ ചതസൂത്രയുടെ അവസാനം പറഞ്ഞത്, ദേഹാത്മപ്രത്യയോ യദ്വത് പ്രമാണത്വേന കൽപ്പിത ലൗകികം തദ്വദേവേദം പ്രമാണം ആത്മനിശ്ചയ. അത് വേറെ തരത്തിലൂടെ വിശദീകരിച്ചാണ് പ്രമാണ പ്രമേയ വ്യവഹാരങ്ങൾ എങ്ങനെ നിൽക്കുന്നു. അതില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ താല്പര്യം? കർമ്മം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? കർമ്മമില്ലെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? അതെല്ലാം മുഖ്യമായി ആശ്രയിച്ചിരിക്കുന്നത് ആത്മബോധത്തെ, രണ്ടാമത് വ്യക്തിയുടെ സംസ്കാരത്തെ.